പൊയ്കയില് കുഞ്ഞലമാലയില് ഞാനോ മീനോ കാണാത്തീരം പേടി പോകും പൊൻകിന തോണികളോ പൊന്നര എന്നങ്ങളോ ചാഞ്ഞിറങ്ങണ ചന്ദന വെയിലില് ഞാനലിഞ്ഞൊരു വേളയില് പൊന്നരളി പൂവ് നുള്ളി നിന്നെ ഞാൻ ഓർത്തതല്ലേ ചോലയല്ലേ കൂത്തടിക്കും പരൽ മീനെ കണ്ടപ്പോൾ ഓർത്തുപോയി നിന്നെ മിഴിഞ്ഞ തോണികളോ പൊന്നര എന്നങ്ങൾ